അഭിസജ്ഞ വിരിക്കുന്ന സൂത്രമാണ്. ഏതാണ്? സുരാദി നിപാതമായി. അതിൽ നിപാതങ്ങൾ, സുരാദികൾ പറഞ്ഞു. ഇന്നൊരു നിപാതങ്ങളാണ്. നിപാതം സംയോഗിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചു. ഏതാണ്? അസത്വ, പിന്നെ പിന്നെ ഗതിശ്ച. ഇനിയും ഒരുപാട് സൂത്രങ്ങളുണ്ട്. അഷ്ടാധ്യായയില് പ്രാഗ്രീശ്വര നിപാതാഹ, നിപാതങ്ങൾ സംയോഗിക്കുന്ന ഒരുപാട് സൂത്രമുണ്ട്. അതിൽ ചാതികളെയാണ് ഇവിടെ പറയുന്നത്. ചാതി, അത് ദ്വന്ദ്വസമാസത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. പൊതുവെ സമുച്ചയാർത്ഥം രാമശ്ച കൃഷ്ണശ്ച എന്നിങ്ങനെ സമുച്ചയത്തിന് വേണ്ടി. സമുച്ചയം എന്നാ ചെയ്തരേ ദ്രയോഗ സമാഹാരം, അതെല്ലാം പിന്നീട് പഠിക്കും. ഹ വാ വികൽപ്പാർത്ഥം, അതിൽ പ്രത്യേകം പറഞ്ഞ അദ്രവ്യാർത്ഥ ചാതി. അപ്പോ മുമ്പ് വന്നതിനപ്പെട്ട ചില ശബ്ദങ്ങൾ തന്നെ ഇവിടെ വരും. അപ്പൊ ചാതിയിൽപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത അതാണ്, അദ്രവ്യാർത്ഥം. പിന്നെ നിപാത സംജ്ഞ വരുന്നതുകൊണ്ട് സ്വരത്തിൽ വ്യത്യാസം വരും. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ മുമ്പ് അത് ആവശ്യമുണ്ടായിരുന്നു. നിപാത ആദ്യുദത്ത, നിപാതങ്ങൾക്കെല്ലാം ആദ്യുദാത്തം വരും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. രണ്ടിലും വരുന്ന ശബ്ദങ്ങൾ. പിന്നെ ചാതിയിൽ വന്നാൽ അദ്രവ്യാർത്ഥത്തിലെ നിപാത സംജ്ഞയുള്ളൂ. മുമ്പ് വന്ന ശബ്ദങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. ദ്രവ്യാർത്ഥമാണോ അദ്രവ്യാർത്ഥമാണോ എന്ന് നോക്കണ്ട. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും ഒരു ശബ്ദം രണ്ടിലും വന്നു കഴിഞ്ഞാൽ. മുമ്പ് വന്നു കഴിഞ്ഞാൽ ഫിഷോ അന്തോദാത്ത, അവിടെ അന്തോദാത്തം വരും സുരാദിയിൽപ്പെട്ടു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. വാ വികൽപ്പാർത്ഥത്തിന് ഹ പ്രസിദ്ധിയാർത്ഥം. പ്രസിദ്ധി എന്ന് വെച്ചാൽ അത് പ്രസിദ്ധമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഹ ചേർത്ത് കഴിഞ്ഞാൽ അഹ പൂജാർത്ഥത്തിൽ കഷ്ടം എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കും. ഏവ നിശ്ചയം എന്നുള്ള അർത്ഥത്തിൽ പല അർത്ഥത്തിലൂടെ പറയുന്നുണ്ട്. അവധാരണം അനവക്ലത്തി നേരെ വിപരീതമായി. ഏവം മുമ്പ് പറഞ്ഞതിനെ പരാമർശിക്കാൻ വേണ്ടി ദൈവം ഇപ്പോ ശ്രീകേശ എന്നൊക്കെ പറയുന്നത് പൂർവ്വ പരാമർശം. ഇങ്ങനെ പറഞ്ഞിട്ട് ഏവം ഏവയും ഏവവും ഉണ്ട് ഇപ്രകാരം ഉക്തപരാമർശത്തിൽ. നൂനം നിശ്ചയം, തർക്കം ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നു നൂനം. അങ്ങനെയാണോ? ശശ്വത് നിത്യം, പൗനപുണ്യം എന്നും പറയുന്നു. ആവർത്തിയെ കാണിക്കാൻ ഉപയോഗിക്കും. വീണ്ടും വീണ്ടും ആവർത്തി. യുഗപത് ഏകകാലം എന്ന് വെച്ചാൽ ഒരേ സമയം. ഭൂയസ് ഭൂയ വീണ്ടും എന്നുള്ളത് ആധികം എന്നുള്ള അർത്ഥമുണ്ട്. മുമ്പും വന്നിട്ടുണ്ടത് കൂപത്ത്, ഇതൊക്കെ അപൂർവം ഉപയോഗിക്കുന്നതാണ്. കൂപത്ത്, കുവിത്ത് ഇതും സാറിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രശ്നം, പ്രശംസ, ഭൂരി, ധാരാളം ഒന്നും പ്രയോഗത്തിലല്ല. നേത്ത് സംശയത്തിന് വേണ്ടി ഉപയോഗിക്കും. ചേത്ത്, യതി എന്നുള്ള അർത്ഥത്തിൽ ഇത് വാക്യത്തിന്റെ ആദ്യത്തിൽ ഉപയോഗിക്കത്തില്ല. ചേത്ത് അങ്ങനെയാണെങ്കിൽ ഇതി ചേത്ത് അങ്ങനെ. ചണ ചേത്ത് എന്നുള്ള അർത്ഥത്തിൽ. കച്ചിത്ത് കച്ചിതേത ശ്രുതം പാർത്ഥ ഗീതയിലും മറ്റും വന്നിട്ടുണ്ട്. ചോദ്യത്തിൽ ഉപയോഗിക്കുന്നതാണ്. അല്ല അല്ല, രണ്ടാണ് പ്രിന്റിങ് അങ്ങനെ ഒന്നാണ്. കശ്ചിതല്ല, ഇത് കച്ചിതാണ്. കശ്ചിത് വേറെ, കച്ചിത് വേറെ. എത്ര അനവക്കിളത്തി അമർഷം ഗർഭ ആശ്ചര്യം. ചണ ചണ കച്ചി ചണ് ചണ് ചണയല്ല ചണ് കച്ചിത്ത്. അത് ഉപയോഗിക്കുന്നതല്ല ഇപ്പോഴും പ്രയോഗത്തിലൊന്നും അങ്ങനെ വരുന്ന. കച്ചിതേത് സുഖം പാർത്ത വളരെ താല്പര്യത്തോടുകൂടി ചോദിക്കുകയില്ല. നീ അത് കേട്ടോ, സ്നേഹത്തോടെ താല്പര്യത്തോടെ അങ്ങനെ ചോദിക്കും. നീ അത് കേട്ടോടാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചോദ്യം മാറിയില്ലേ, അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. വ്യത്യാസമുണ്ട്. എത്ര നഹ പ്രത്യാരംഭേ, അതൊന്നും ഉപയോഗത്തിലുള്ളതല്ല. പലതും ഉപയോഗത്തിൽ ഇല്ലാത്തതും ചിലത് തീരെ ഇല്ലാത്തതും ചിലത് വേദത്തിലും മറ്റും വരുന്നത് ഒക്കെയാണ്. ഹന്ത സന്തോഷത്തിൽ പറയും, വിഷാദത്തിലും പറയും, അനുകമ്പയിൽ പറയും, വാക്യത്തിന്റെ ആരംഭത്തിൽ പറയും. സാധാരണ ഉപയോഗിക്കുന്നതാണ് ഹന്ത. മാക്കി അതും ഉപയോഗത്തിലുള്ളതല്ല. ഇതൊന്നും ഉപയോഗമല്ല. മാക്കി മാഖിം നഖി നഖിം വർജനം എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇത് എവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ വേദത്തിലത് കാണും, പ്രയോഗത്തിലുള്ളതല്ല. മാങ്ങും മായും രണ്ടുമുണ്ട് നിഷേധത്തിൽ. മാങ്ങിലും അത് സ്വരത്തിൽ വ്യത്യാസം വരും. മാങ്ങുണ്ട് മായും ഉണ്ട്. അവിടെ മാങ്ങണോ എന്നോ മായാണോ? മാങ് മാ. ഇത്തിന് പ്രയോജനം വേറെയുണ്ട്. മാങ്ങില്ലെന്ന് തുടങ്ങിയ മാ നിഷാദ, അവിടെ മാങ്ങല്ല മായാണ്. നമ്മൾ തിങ്ങുന്ന പഠിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാകും. നഞ്ഞ് നിഷേധം. നഞ്ഞും നായും ഉണ്ട്. യാവത്താവത്ത് സാറിന് അവധി കാണിക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണതയെ കാണിക്കാൻ വേണ്ടിയിട്ട്, നിശ്ചയത്തെ കാണിക്കാൻ വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഈ അവ്യപ്രകരണത്തിൻ്റെ വിശദമായ വ്യാഖ്യാനം ഭൈമി വ്യാഖ്യാനത്തിലുണ്ട്. എല്ലാത്തിനും നിരവധി ഉദാഹരണങ്ങളും അർത്ഥഭേദങ്ങളും എല്ലാം കൊടുത്തു. കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ ആ വ്യാഖ്യാനം വായിച്ചു പോകണം. ഇവിടെ നല്ല വ്യാഖ്യാനമാണ്. പിന്നെ അവ്യകോശമുണ്ട്, അവ്യയത്തിൻ്റെ മാത്രം ഒരു ഡിക്ഷണറി ഉണ്ട് സംസ്കൃതത്തിൽ, അവ്യകോശം. അതിൽ കൂടുതൽ ബൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് വിശദീകരണങ്ങൾ. ത്വയ്, ദ്വൈ, നൊയ് ഒക്കെയാണ് വിശേഷം എന്നുള്ള അർത്ഥത്തിൽ വിതർക്കം എന്ന് വെച്ചാൽ സംശയം, ദ്വൈ സംശയത്തിൽ. ഇതൊക്കെ വേദത്തിലൊക്കെ ചിലടത്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നൊയ്തി പാഠാന്തരം എന്നാണ് പറഞ്ഞിരിക്കുന്നു. രൈ ദാനേ, ദാനം എന്നുള്ള അർത്ഥത്തിൽ, അനാദരം എന്നുള്ള അർത്ഥത്തിൽ. ശ്രൗഡ് ഓഷട്ട് ഹബിർദാനത്തിൽ ഉപയോഗിക്കുന്നു. സുരാദി പറഞ്ഞു സ്വഹ ദേവത ഹബിർദാനത്തിൽ, സ്വധ പിതൃഹവിദ്ധാനത്തിൽ, മഷട്ട് അതും ഹബിർദാനത്തിൽ, തും നിന്ദ അർത്ഥത്തിൽ. ഗുരും തും കൃത്യം ഹും കൃത്യം അവിടെ കൊടുത്തിട്ടുണ്ട്. തഥാഹി, അതായത് അങ്ങനെ പറയുന്നു, ആണ് നിദർശനം. തും തും ഹിന്ദി തന്നെ, ഹിന്ദി നിങ്ങളുടെ തും തന്നെ ഇത്. തും അങ്ങോട്ട് ചോദിക്കും, എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദിയുടെ ആളല്ലേ. തും തുങ്കാരം, അത് തന്നെ ഹിന്ദിയുടെ അടുത്ത് തന്നെ. നീ എന്ന് സാധാരണ പറയുന്നത് ബഹുമാനത്തിലല്ലല്ലോ, അത് തന്നെ ഇവിടെ വരുന്നു. ഗുരുവിനെ നീ എന്ന് വിളിക്കുന്നു, അപ്പോൾ ബഹുമാനം ഇല്ലാതെ ആണ് നിന്ദ എന്ന് പറയുന്നു. തഥാഹി, അതായത് എന്ന് പറയും ഇപ്രകാരം. ഖലു, ധാരാളം ഉപയോഗിക്കുന്നതാണ്. നിശ്ചയം, നിഷേധം, ബാക്കി അലങ്കാരത്തിൽ ഉപയോഗിക്കും. കില, വാർത്ത, പഴയ കാര്യത്തെ പറയാം. അതാണ് വാർത്ത എന്ന് പറയുന്നത്. രാജാ ബഭൂവ കില, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, രാജാവായിരുന്നു, അതാണ് വാർത്ത എന്ന് പറയുന്നത്. പഴയൊരു കാര്യത്തെ പറയാൻ വേണ്ടി. അനീകം, കള്ളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പിന്നെ ചിലടത്ത് നിശ്ചയ അർത്ഥത്തിൽ ഉപയോഗിക്കും. അങ്ങനെ ഖലു നിശ്ചയ അർത്ഥത്തിൽ. പക്ഷെ കില കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, വാർത്ത, ഏതെങ്കിലും ഒരു സംഭവത്തെ, പഴയ സംഭവത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കള്ളം എന്നുള്ള അർത്ഥത്തിൽ. അധോ അധ, മംഗള അനന്തര ആരംഭ പ്രശ്ന കാസ്മി അധികാര പ്രതിജ്ഞാ സമുച്ചയം. മംഗളാർത്ഥത്തിൽ അധ ഉപയോഗിക്കുന്നു. വെച്ചാൽ ശബ്ദശ്രവണം തന്നെ മംഗളമാണ്. അധ എന്ന് പറയുന്ന ഓം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ കേൾക്കുന്നവർക്കും പറയുന്നവനും മംഗളമാകുന്നു, അതുപോലെ അധ എന്നുള്ള ശബ്ദശ്രവണം മംഗളമാണ്. അനന്തരം ആരംഭം പ്രശ്നം ചോദിച്ച് അധ, ജാനീഷേ നീ അറിയുന്നോ, അങ്ങനെ പ്രശ്നം. കാഷ്ണീം സമ്പൂർണം, അധികാരം. അധികാരമൊന്നും ആരംഭമെന്നും പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല, ആരംഭിക്കുന്നു തന്നെ. പ്രതിജ്ഞാ സമുച്ചയം, ചായയുടെ അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. സുഷ്ടു പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കും. സമ്യക് എന്നുള്ള ഉള്ള എന്ന് പറയുന്നതിന് സുഷ്ടു. സ്മ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഭവതി സ്മ ആയിരുന്നു അതീതം. അപ്പം അതപൂർണത്തിന് ഉപയോഗിക്കും. ആദഹ ഇതും ഉപയോഗത്തിലുള്ളതല്ല. ഉപക്രമ ഹിംസ ഉസ്സനം ആരംഭം ഉപക്രമം. ചിലപ്പോൾ വേദങ്ങളിൽ ചിലതൊക്കെ കാണും, പലതും ഉപയോഗത്തിലുള്ളതല്ല. ഉപസർഗ വിഭക്തി സ്വര പ്രതിരൂപകാസ്ഥ. ഉപസർഗ പ്രതിരൂപകം, വിഭക്തി പ്രതിരൂപകം, സ്വരപ്രതിരൂപകമായി വരുന്ന ശബ്ദം. പ്രതിരൂപം എന്ന് വെച്ചാൽ സദൃശം. ഉപസർഗം പോലെ ഇരിക്കുന്ന ഉപസർഗമല്ല, അങ്ങനെ വരുന്നു. ഇവിടെ അവദത്തം എന്ന് പറയുന്നിടത്ത് അവ ഉപസർഗമല്ല. ദാതാതിൽ നിന്നാണ് ദത്തം വരുന്നത്. ദോ ദത് ഗോഹോ ഇനി നമ്മൾ പഠിക്കുന്ന സൂത്രമാണ്. ഉടനെ ഇപ്പോൾ വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഇത് ഉപസർഗമായിരുന്നെങ്കിൽ അവദത്തം എന്ന് രൂപ ശ്രദ്ധിക്കത്തില്ല. അച്ഛപസർഗാത്താപ്രകാരം ദാഗിത്താദേശം വന്ന് വന്നനെ രൂപ ശ്രദ്ധിക്കില്ല. അച്ഛപസർഗാത്ത എന്നുള്ള സൂത്രം പ്രവർത്തിച്ചാണ്. അവ ഉപസർഗമായിരുന്നു എങ്കിൽ അതും നമ്മളിനി പഠിക്കാൻ പോകുന്ന കാര്യമുണ്ട്. പൂർണ്ണമായും മനസ്സിലാവണമെന്നില്ല, മനസ്സിലായില്ലെങ്കിലും പ്രയാസമില്ല. ഇനി വരുന്നിടത്ത് അതൊക്കെ വിശദീകരിക്കും. ഇവിടെ എന്താണ് അവ ദത്തം എന്നുള്ളിടത്ത് അവ ഉപസർഗ പ്രതിരൂപകമാണ് എന്ന് വെച്ചാൽ ഉപസർഗ സദൃശമായ മറ്റൊരു ശബ്ദം. അതുകൊണ്ടാണ് ദോതദ്ഘോ പ്രകാരം ദദ്ദു എന്ന് ദത്തം എന്ന് വരുന്നു. ഉപസർഗം ഇത്രയും ഇവിടെ മനസ്സിലാക്കുക. അവ എന്ന് പറയുന്ന ഉപസർഗമല്ല. ഉപസർഗമായിരുന്നു എങ്കിൽ അവദത്തം സിദ്ധിക്കത്തില്ല. ഉപസർഗമല്ല. പിന്നെ ഇതെന്താണ്? ഇതിനെ ഉപസർഗ പ്രതിരൂപകം എന്ന് പറയാം. അതുകൊണ്ട് അവദത്തം സിദ്ധിച്ചു. അങ്ങനെ ആ ഉപസർഗ പ്രതിരൂപകമായ അവ്യയം. ഉപസർഗങ്ങൾക്ക് അവ്യസഞ്ജയുണ്ട്. എന്തായാലും ഉപസർഗ പ്രതിരൂപകമായാലും അവ്യസജ്ഞയുണ്ട്. അത് പ്രത്യേകം പറയാൻ കാരണം യവ എന്ന് പറയുന്നത് ഉപസർഗമാണ്. ഉപസർഗ അപ്പോ ഉപസർഗങ്ങൾക്ക് അവ്യസഞ്ജയുണ്ട്. അപ്പൊ ഇത് ഉപസർഗമായതുകൊണ്ടാണോ ഇതിന് അവ്യസഞ്ജ വന്നത്? ഉപസർഗമാണെങ്കിൽ ഇവിടെ ദോഷം വരുമല്ലോ. അവ ദത്തരൂപ ശ്രദ്ധിക്കത്തില്ല. അതിന് സമാനമാണ് പറഞ്ഞു. ഉപസർഗമല്ല, പക്ഷെ അവ്യയമാണ്. എന്തുകൊണ്ട്? ഉപസർഗ പ്രതിരൂപകങ്ങൾക്കും ഉപസർഗങ്ങൾക്കുള്ളതുപോലെ തന്നെ അവ്യസഞ്ജയുണ്ട്. അതുപോലെ തന്നെ വിഭക്തി പ്രതിരൂപം, വിഭക്തി പോലെ ഇരിക്കും, പക്ഷേ വിഭക്തി പ്രതിരൂപകമാണ്. അഹം ഇഹു, അഹം ശുഭമോറിയുസ്, അഹം ശബ്ദത്തിൽ നിസ്പർത്യം എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഇപ്പം അഹം എന്ന് പറയുന്നത് വിഭക്തിയല്ല, വ്യക്തി അന്തമല്ല. വിഭക്തി എന്താണെങ്കിൽ ഇവിടെ പ്രത്യേകോത്തര ഉപദേശിച്ചെന്ന് പറയുന്ന സൂത്രപ്രകാരം മതാദേശം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിഭക്തിയല്ല. പിന്നെയോ വ്യക്തി പ്രതിരൂപമാണ്, അതുകൊണ്ടാണ് മതാദേശം വരാത്തത്. മറിച്ച് യുസ് യു വരും. യുസില് സകാരം ഈത്താവും സിദ്ധിച്ച പദസഞ്ജ വരും. അഹമ്മിന് പൂർവ്വത്തിൽ എന്തുവരും? അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ അഹം എന്ന് കാരണം ഇനി പഠിക്കാനുള്ള സൂത്രങ്ങളാണ്, അതുകൊണ്ട് അതിൽ കൂടുതൽ തെളിവ് വഹിക്കണ്ട. അഹം എന്ന് പറയുന്നത് വിഭക്തി എന്തുമല്ല, ആണെങ്കിൽ അഹം ഈ രൂപ ശ്രദ്ധിക്കത്തില്ല. വിഭക്തി എന്തോ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? വിഭക്തി പ്രതിരൂപകമാണ്. വ്യക്തി പ്രതിരൂപമായതുകൊണ്ട് ഇതിന് അഭ്യസന്യുണ്ട്. അത് വിഭക്തി പ്രതിരൂപം. അടുത്ത ഏതാണ്? ആ വിഭക്തി പ്രതിരൂപം, വിഭക്തി എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്, സുബന്ധവും തിങ്ങന്ധവും. തിങ്ങന്ധത്തിനാണ് അത് ഉദാഹരണം കൊടുക്കുന്നത്. അസ്ഥി ഇത് തിങ്ങന്ധമല്ല, പിന്നെയോ വിഭക്തി പ്രതിരൂപകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അസ്ഥി ശബ്ദവും ക്ഷീരശബ്ദവും തമ്മിൽ സമാസം വന്നു. അസ്ഥി ക്ഷീരം, യസ്യാഹ സാ ഗോഹു അസ്ഥി ക്ഷീര, പാലുള്ള പശു. അസ്ഥി ക്ഷീര ഇത് വിഭക്തി പ്രതിരൂപകമാണ്. വിഭക്തിയാണെങ്കിലോ തിങ്ങന്ധമാണെങ്കിലോ എന്ത് പറ്റും? സമാസം വരത്തില്ല. അപ്പൊ ഈ മൂന്നിടത്തും അത് മനസ്സിലാക്കുക. പിന്നെ വരുന്ന സ്വരപ്രതിരൂപകം. സ്വര എന്ന് വെച്ചാൽ നമ്മുടെ അക്ഷര സമാമനായത്തിലുണ്ടല്ലോ ആ യു, അത് സ്വരങ്ങൾ, അതിന്റെ പ്രതിരൂപകമാണ്. വേറെ അർത്ഥത്തിലാണ് അനഭ്യസഞ്ജയുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ സ്വരപ്രതിരൂപകങ്ങൾക്ക് അഭ്യസഞ്ജയുണ്ടെന്ന്. അപ്പൊ ആ ഇ ഓ ഐ ഓ ഔ ഇതെല്ലാം സ്വരപ്രതിരൂപകങ്ങളാണ്. സംബോധനയിൽ ഉപയോഗിക്കും, ആശ്ചര്യ അർത്ഥത്തിൽ ഉപയോഗിക്കും, ചോദ്യം ചോദിക്കുന്നതിന് ഉപയോഗിക്കുക, എല്ലാം ഇത് ഉപയോഗിക്കാം. ഈ ഇന്ദ്ര നേരത്തെ ഉണ്ടല്ലോ, എവിടെ? സൂത്രം അതിലാണോ? സൂത്രം ഇതാണ്, സൂത്രം ആ ഏവന്നു മന്യസ് ആ ഏവം കില തത് ഇത് പല ഇതിലുപയോഗിക്കും. സംബോധനം, ജുഗുപ്സ, വിസ്മയം. ഈ ഇന്ദ്ര അല്ല, ഇത് ആര്? ഇന്ദ്രനാണ്. ഉമേശ അല്ല, ഇത് ഉമേശനാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ആശ്ചര്യം, ചോദ്യം, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഇതിന് അഭ്യസഞ്ജയുണ്ട്. നിപാതത്തിന് അഭ്യസഞ്ജയുണ്ട് വേറെ. ഇത് ഇവിടെ അഭ്യസഞ്ജ വരുന്നത് എന്തുകൊണ്ട്? സ്വര പ്രതിരൂപകം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അതിനും അഭ്യസഞ്ജ വിധിച്ചിരിക്കുന്നു. പശു, പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ പശു എന്ന് പറഞ്ഞാൽ സമ്യക്, അദ്രവ്യ അർത്ഥമാണ്. ദ്രവ്യ ലിംഗ സംഖ്യ കാരകങ്ങളൊന്നും അന്വയിക്കുന്നില്ല. പശു എന്ന് പറയുന്നത് മൃഗം എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ അത് ദ്രവ്യാർത്ഥമാണ്. ഇപ്പൊ ചാതയോ അസത്യോ ചാതിപ്പെടത്തില്ല. ചാതിപ്പെടണമെങ്കിൽ എന്ത് വേണം? അദ്രവ്യാർത്ഥമായിരിക്കണം. പശു എന്ന് പറയുന്നത് ദ്രവ്യാർത്ഥമാണെങ്കിൽ അതിന് ലിംഗ സംഖ്യ കാരക അന്വയോഗ്യം വരും. അപ്പൊ പശു പശവഹ എന്ന് വരും. ഗുരുവാഹോലെ അഭ്യസഞ്ജയില്ല. പക്ഷെ പശു എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെ. ശുക്കം ശീഘ്രാർത്ഥത്തിൽ, ശുക്കം വേഗത കൂടിയത് എന്നുള്ള അർത്ഥത്തിൽ. യഥാഗതാച്ച എങ്ങനെയെങ്കിലും, അനാദരം എന്ന് പറയുന്നതാണ് ഒറ്റപ്പതാണ്. യഥാഗതാച്ച എങ്ങനെയോ, അടുത്തു വരുന്ന പാട് പ്യാട് അങ്ക ഹൈ ഹേ ഭോ അയേ എല്ലാം സംബോധനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അയേ അതും ദ്യ സാറിന് ഉപയോഗിക്കുന്നതല്ല ഇത്. ദ്യ ഹിംസാദി അർത്ഥങ്ങൾ പറയുന്നു. വിഷു നാനാർത്ഥത്തിൽ സമം എന്നുള്ള അർത്ഥത്തിലും വരും. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് വിഷു. മലയാളത്തിലെ മകരം മേടം രാവും പകലും വിഷുവായിരിക്കും, സമമായിരിക്കും. അപ്പോഴാണ് വിഷു വരുന്നത്, തുല്യമായിരിക്കും. അത് തന്നെയാണ് വിഷു വരുന്നത്. അതേ വിഷു പലതൊന്നും അർത്ഥമുണ്ട്, സമം എന്നുള്ള അർത്ഥമുണ്ട്. വിഷുദിനം വരുന്ന ഇതിൽ നിന്ന് തന്നെ സമം എന്നുള്ള അർത്ഥം, രാവും പകലും തുല്യമായി വരുന്നു. മേടത്തിൽ അല്ലേ ഏകപദേ അകസ്മാത് പെട്ടെന്ന്. യുദ്ധ കുത്സ ഇതും ഈ അർത്ഥത്തിന്റെ പ്രയോഗത്തിലുള്ളതല്ല, അപൂർവമാണ്. ആതഹ അതിനാലും ഇതിനാലും ഇതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. ചാതുരപ്പി ആകൃതി ഗുണ ഇതിൽ ധാരാളം പ്രയോഗത്തിലുള്ള ഒരുപാടെണ്ണം ഇതിൽ പെട്ടിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രയോഗത്തിലില്ലാത്ത സ്വരാധീനം വന്നും ചാതീനം ഇന്നും നടപ്പില്ലാത്ത ഒരുപാടെണ്ണം വന്നു, നാരികളം അത് ഇതെന്നെല്ലാം പറഞ്ഞു. എന്നാൽ പ്രയോഗത്തിലുള്ള പലതും വിട്ടുപോയിട്ടുണ്ട്. അത് താഴെ കൊടുത്തിരിക്കുന്നത് യത്തദ്ധിതി ഹേതു അഹോസിത് അങ്ങനെയാണോ വികല്പാർത്ഥത്തിൽ അന്നിവിടെ വന്നില്ല. സീമ സർവദോഭാവേ സർവപ്രകാരത്തിലും സുഖം അതിശയ അർത്ഥത്തിൽ അനുകം വിദർക്ക് സമ്പത് അന്ധകരണം ആഭിമുഖ്യം പാദപൂർണ ഇവാർത്ഥേ ദൃഷ്ട്യ ആനന്ദം ദൃഷ്ട്യാവർദ്ധതേ ആനന്ദ അർത്ഥത്തിൽ ദൃഷ്ട്യ ഉപയോഗിക്കുന്നു. ചടു ചാടു പ്രിയവാക്യം ചടു വചനം നല്ല രസകരമായി വർത്തമാനം പറയുക. ഹും ധിക്കാർ നിന്ദിക്കുക ഭർസനം. ഇവ സാദൃശ്യ അദ്വിത്വ ഈയിടയ്ക്ക് അദ്വിത്വ ഇദാനിയും ഈയിടയ്ക്ക് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരുപാടുണ്ട്. അടുത്തു വരുന്ന സൂത്രങ്ങളെല്ലാം കൃതന്തവും തദ്ധിതാന്തവും പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും, അല്ലാതെ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടത് വിശദമായി കൃതന്തവും തിഗന്തവും പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. കൃന്മേ ജന്ത കൃതിയോ മാന്ത ഏജന്തശ്ച തദന്തം അമ്പിയം സ്യാദ്. കൃത്യോ മാന്ത ഏജന്തശ്ച കൃത്തെന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ, അതും പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അഷ്ടാധ്യായിയിലെ ക്രമത്തിന് കുറെ പ്രത്യയങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്കിതിൽ പഠിക്കുന്നതാണ്, പഠിക്കാതെയൊന്നും അത് മനസ്സിലാകത്തില്ല. തസ്ലാതെ പ്രാക് പാശ്വഹ ശസ്പ്രഭൃതയ പ്രാക് സമാസാന്തേഭ്യ ഇത് തസ്ലാതെ തുടങ്ങി യാപ്പിയെ പാശപ്പ് എന്ന് പറയുന്ന സൂത്രം വരെ ഉണ്ടോ പഞ്ചമ്യ തസിൽ യഥ തഥ ഒക്കെ ഇതിൽ നിന്നാണ് വരുന്നു. അതെല്ലാം കുറെ അഷ്ടാധ്യായ ക്രമത്തിലുള്ള പ്രത്യയങ്ങളാണ്, കുറേണതിനകത്ത് വരും, അപ്പം മനസ്സിലാവും. സസ്പ്രഭൃതയ പ്രാക് സമാസാന്തേഭ്യ, സമാസാന്തത്തിന് മുമ്പ് വരെ ശസ് തുടങ്ങിയവ ഏകശ എന്നെല്ലാം പറയുന്നു. സംഖ്യയിൽ നിന്ന് വീപ്സിയിൽ പ്രയോഗിക്കുന്ന ശസ് അങ്ങനെ കുറയണമുണ്ട്. അതും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതാണ്. അം ആം അത് കൃത്വസ്വിച്ചിന്റെ അർത്ഥത്തിൽ വരുന്നത്, കൃത്വ അർത്ഥം. അതുമെല്ലാം പഠിക്കുന്നതാണ്. തസിവതി അതും പഠിക്കേണ്ടതാണ്. പ്രത്യയങ്ങൾ വരുന്നതാണ്. ഇനി അതെല്ലാം വരുന്നതാണ്. ഏതന്തമപ്യവ്യം ഇതെല്ലാം തദ്ധിതങ്ങൾ പഠിക്കുമ്പോൾ വരുന്നതാണ്. അതുകൊണ്ട് അതിപ്പോൾ അതിനെക്കുറിച്ച് കൂടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. തദ്ധം പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. കൃത്യോമ കൃതന്തങ്ങൾ മാന്തവും ഏജന്തവുമായിട്ടുള്ള തദന്തം അമിയംസ്യ സ്മാര സ്മാരം മാന്തം ഏജന്തം ജീവസേ പിബദ്ധേ ഇതെല്ലാം ഇനി വരുന്ന ഭാഗങ്ങളാകുമ്പോൾ അവിടെ പഠിക്കാം. തൽക്കാലം അത് അങ്ങനെ വിട്ടയ്ക്കുക. ത്വാ തോസിൻ കസുനഹ ഏതന്തമപ്യവ്യം കൃത്വാ ത്വാന്തത്തിന് ഉദാഹരണം. ഉദയതോഹു തോസിനുദാഹരണം. മിശ്രഭ കസുനുദാഹരണം. ഇതുമെല്ലാം വരുമ്പം മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് സൂത്രങ്ങളും ഇനി വരുമ്പം മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം, പക്ഷേ ഇതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും സഹിതം ഭൈമീ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ മനസ്സിലാക്കുമെന്നുള്ളവർ അതൊക്കെ വായിച്ചു നോക്കുന്നു. ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇതിൽ ഇതീ വരുന്ന സൂത്രങ്ങളൊക്കെ പഠിച്ച് തദ്ധിതവും കൃതന്തവും ഒക്കെ പഠിച്ചാലേ അത് മനസ്സിലാവും. ഇപ്പൊ പഠിക്കണ്ടെന്ന് പറയുന്നത് തന്നെ പലർക്കും ഒരനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആർക്കും അതിന് പ്രയാസമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇങ്ങനെ വ്യാഖ്യാനത്തിലുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്രയും കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നവരാണ്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവീഭാവസ്ഥ അതും ഇനി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അവീഭാവ സമാസങ്ങളിൽ അഭ്യസഞ്ജവരും അതിഹരി അരവും എന്നുള്ള അർത്ഥത്തിൽ അതിശബ്ദവും ഹരിശബ്ദവുമായിട്ട് സമാസം വന്നു. ഹരിഹരി അധ്യാത്മം അല്ല അവീഭാവ സമാസങ്ങളാണ്. ആത്മനിത്യ അധ്യാത്മം അതിഹരി ഹരിശബ്ദത്തിലൂടെ വിഭക്തിയില്ല. ഹരിഹി ഒന്നുമില്ല. ഇതെങ്ങനെ വന്നു നമ്മൾ ചിന്തിക്കും. ഇത് അവീഭാവ സമാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അവീഭാവം നമ്മൾ പഠിക്കും, അപ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിയാദ് ആപ്സുപഹ അവിയാദ് വീതസ്യ ആപഹ സുപശ്ച ലുക്ക്. അവ്യയത്തിൽ നിന്നും വിധിക്കുന്ന ആപ് അതിനും സുപ്പിനും ലുക്ക് വരും. ച ഉദാഹരണം ഒരു ശബ്ദം ച ഹ വ ഇതൊക്കെ സുബന്ധങ്ങളാണ്. എന്നുവെച്ചാൽ ച എന്ന് പറയുന്നതിന് പ്രാതിസഞ്ജ ഒരു നിയസൂത്രം ആണോ? അർത്ഥവത് അധാതുര അപ്രത്യ പ്രാതിപതിയും അർത്ഥവത്തായ ശബ്ദമാണ് ച. പ്രത്യ പ്രത്യാന്തങ്ങളൊന്നുമില്ല. പ്രാതിസഞ്ജ വരും. ചാലിൽ നിന്ന് സു വരും. ഔ ജ സം മൗ രണ്ട് ജ മൂന്ന് ജ അല്ലേ. അപ്പോ ഒരു ചോദ്യം വരും, ചാതയോ അസത്വി അദ്രവ്യാർത്ഥത്തിലുള്ള ചാതികളിൽ നിന്നാണല്ലോ സു വരുന്നത്. അദ്രവ്യാർത്ഥ ചാതികൾക്കാണല്ലോ നിപാതസഞ്ജ വരുന്നത്. ചാ നിപാതമാണെങ്കിൽ അവിടെ ലിംഗ സംഖ്യ കാരക അന്യോഗ്യമായി ഒന്നുമില്ലല്ലോ. അതിൻ്റെ അതിൽ നിന്ന് എങ്ങനെ സുഖ വരൂ? അർത്ഥവത്താണ്, പക്ഷെ സു വരുന്നതിന് ചില നിയമങ്ങളുണ്ട്. ലിംഗസംഖ്യ പരിമാണ വചന മാത്രേ പ്രഥമ. അത് നമ്മൾ കാരകം കൂടെ പഠിക്കുമ്പോൾ മനസ്സിലാകും. എന്തായാലും പൊതുവെ സാമാന്യ നമസ്കം അങ്ങനെ വരാം. എന്തായാലും സു വരാം. സു വന്നു കഴിഞ്ഞാൽ ഈ സൂത്രം വരുന്നു അമ്പിയാദ് ആപ്സുപഹ. അമ്പിയത്തിൽ നിന്ന് പരത്തിലിരിക്കുന്ന സുപ്പിന് ലുക്കു വരും. അതുകൊണ്ടാണ് ഈ ചായയുടെ പരത്തിൽ ചഹ എന്ന് വരാത്തത്. കാരണം ച വാസ്തവത്തിൽ ച സുബന്ധമാണ്, പദവുമാണ്. സുപ്പ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അമ്പിയാദ് ആപ്സുപഹ അമ്പിയമായതുകൊണ്ട് ചോദിച്ചു. അമ്പിയം എങ്ങനെയായെന്ന് ചോദിച്ചാൽ സ്വരാതി നിപാതം അമ്പിയം. അങ്ങനെ എല്ലാ അഭ്യയങ്ങളിൽ നിന്നും സുപ്പ് വന്ന് ലോപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാ സുബന്ധങ്ങളുമാണ്. പക്ഷെ വിഭക്തി രൂപങ്ങളൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. 21 രൂപങ്ങൾ അതിനില്ല, ഒറ്റ രൂപമേ ഉള്ളൂ. പക്ഷെ അത് സുബന്ധമാണ്. അതുകൊണ്ടാണ് അഭ്യയങ്ങൾ. അതുപോലെ തന്നെ ആപ്പ് വന്നാലും ശരി, അവ്യയത്തിൽ നിന്ന് ആപ്പ് വിധിച്ചു കഴിഞ്ഞാൽ ശ്രീലിംഗത്തെ കാണിക്കാൻ അതിന് ലുക്ക് വരും. അനുദാഹരണം ഒന്ന് കൊടുത്തിരിക്കുന്നു, തത്ര ശാലായാം. ഇവിടെ അവ്യയം ഏതാണ്? തത്ര. ഇവിടെ തസ്യാം ശാലായാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശാല എന്ന് പറയുന്നതിന്റെ വിശേഷണമാണെന്ത്? തത്ര. അത് സ്ത്രീ വിശേഷണം വിശേഷ്യത്തിനനുസരിച്ച് വരുമ്പോൾ ഇവിടെ വിശേഷ്യ സ്ത്രീലിംഗമായുണ്ട്, തത്രയും സ്ത്രീലിംഗമാണ്. അതിൽ നിന്ന് ആപ്പ് വരും. സ്ത്രീത്വത്തെ കാണിക്കാനാണ് അജാദ്യത, ഷ്ടാപ്പ് വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു അമ്പിയാദ് ആപ്സുഖ. അവ്യയത്തിൽ നിന്ന് ആപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ലുക്ക് വരും. തത്ര എന്ന് പറയുന്നത് തദ്ദേശശാസ്ത്രവിഭക്തി പ്രകാരം ഇത് അവ്യയമാണ്. തത്ര സപ്തമ്യാ ത്രൽ, ത്രല് പ്രത്യം വന്നിരിക്കുകയാണ്. അപ്പൊ തത്ര അവ്യയമാണ്, വിശേഷണമായിട്ട് സ്ത്രീയാണ്. അതിൽ നിന്ന് അജാദ്യ സ്റ്റാപ്പ് വരും. അവ്യാദാപ്സവ പ്രകാരം ആപ്പിനെ ലുക്കും വന്ന് തത്ര എന്നിരിക്കും. ശാലായെന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ. അത് പിന്നെ അമ്പിയമല്ലാതുകൊണ്ട് അത് സ്ത്രീലിംഗമായി. സുപ്പിന് ലുക്കിനും ഇവിടെ പ്രത്യേകിച്ചൊരു ഉദാഹരണം കൊടുത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം വരെ സ്വര്. സ്വരെന്ന് പറയുന്നതിന് സുപ്പ് വന്നു, അതിന് ലുക്ക് വന്നു. സ്വര് അന്തര്, സുപ്പ് വന്നു, ലുക്ക് വന്നു, അന്തര്. അതാണ് കുറച്ചുകൂടെ നല്ല ഉദാഹരണം. ചാതികളെന്ന് പറയുമ്പോൾ അസത്വമായതുകൊണ്ട് അത് ദ്രവ്യവാചികളല്ല. പിന്നെ എങ്ങനെ സുപ്പ് വരും? അതിനൊക്കെ സമാനം പറയേണ്ടി വരും. എന്തായാലും അതിൽ നിന്നും വരും. എന്നാൽ ചായയിൽ നിന്ന് സുബന്ധമായും പ്രയോഗിക്കാറുണ്ട്. ചോ ഹേത്തുർത്തെ എന്നൊക്കെ പ്രയോഗിച്ച ചോ അങ്ങനെ പ്രയോഗിക്കും. അന്തര് അന്തഹ എന്ന് വരും. കരവസാനയോർ ശരി. പക്ഷെ പരത്തിൽ സുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ലുക്ക് വരും. പക്ഷെ അതിൽ നിന്ന് വിഭക്തി വരാം എന്നുവെച്ചാൽ അതിനെ അനുകരിക്കണം. അനുകരണ ശബ്ദം എടുത്തിട്ട് അതിൽ നിന്ന് വ്യക്തി വരാം. അങ്ങനെയാണ് ചായയുടെയൊക്കെ വ്യക്തി എന്തെങ്കിലും പ്രയോഗിക്കും ചിലയിടത്ത്. അത് ആ ശബ്ദത്തെ അനുകരിച്ചിട്ട് അനുകരണ ശബ്ദമായാൽ അതിൽ നിന്ന് വ്യക്തി വരാം. അവ്യയങ്ങളാണെങ്കിൽ പസ്തി എന്ന് പറയുന്നു. അതിനനുകരിച്ചു കഴിഞ്ഞാൽ അസ്തേഹേ ഹരേഹേ എന്ന് പറയുമ്പോൾ ഷഷ്ടി പ്രയോഗിക്കുക. അത് അനുകരണ ശബ്ദമാണ്. അപ്പോൾ ഈ അവ്യയങ്ങളുടെ എവിടെയെങ്കിലും വ്യക്തി എന്നും കാണുകയാണെങ്കിൽ മനസ്സിലാകണം അത് ശരിയായ അവ്യയമല്ല, അവ്യകരണങ്ങളുടെ അനുകരണമാണ്. അനുകരിച്ച അതേ അർത്ഥം തന്നെ. അർത്ഥത്തിന് വ്യത്യാസം വരുന്നു, പക്ഷെ അനുകരിച്ചിട്ട് അതിന് അർത്ഥവത, അതായത് ഒരു അപ്രതീയപ്രകാരം പ്രാതിവിശ്യം ഒന്ന് സു വന്നിട്ട് ഇതിനെല്ലാം ചശബ്ദം അതിന് ചം എന്ന് വരാം. ദ്വിതീയാഗമനം ചം എന്ന രൂപം വരാം. ചിലടത്ത് പ്രയോഗിക്കും അങ്ങനെ. അത് അനുകരണ ശബ്ദങ്ങൾ. പൊതുവെ അവയങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും സുപ്പ് വരുന്നു, സുപ്പിന് ലുക്ക് വരുന്നു. അതുകൊണ്ട് സുബന്ധമായിരിക്കും എന്ന മാറ്റങ്ങൾ വരത്തില്ല. അതുപോലെ അവയങ്ങളിൽ നിന്ന് സ്ത്രീത്വപക്ഷിയിൽ ടാപ്പ് വരും, അതിന് ലുക്ക് വരും. അതാണ് തത്ര ഉദാഹരണം കൊടുത്തത്. തത്ര എന്ന് പറഞ്ഞ സ്ത്രീലിംഗമാണെന്ന് കാണിക്കാനാണ് ഇവിടെ ശാലായാം എന്ന് പറയുന്നതിന്റെ വിശേഷണമായി കൊടുത്തത്. തത്രശാലായാം തസ്യാം ശാലായാം എന്നർത്ഥം. വേദത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്തു കൊടുത്തിരിക്കുകയാണ് അടുത്ത്. സദൃശം ത്രിഷു ലിംഗേഷു സർവാസുജ വിഭക്തിഷു വചനേഷു ച സർവേഷു എന്ന വേദിതതവ്യം. ഗോപദ ബ്രാഹ്മണത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിഷു ലിംഗേഷു സദൃശം, മൂന്ന് ലിംഗങ്ങളിലും സദൃശം മാറ്റമില്ലാതിരിക്കുന്നു, ഒരുപോലെ ഇരിക്കുന്നു. സർവാസുജ വിഭക്തിഷു, 21 വിഭക്തികളിലും മാറ്റമില്ലാതിരിക്കുന്നു. വചനേഷു ച സർവേഷു, ഏകവചനം ദ്വിവചനം ബഹുവചനം, മൂന്ന് വചനങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്നു. യത്ത് ന വേദി തദവ്യം, ഏതെന്നാണോ മാറ്റമില്ലാതിരിക്കുന്നത്, ഏതിനാണോ വ്യയം സംഭവിക്കാതിരിക്കുന്നത് തത് അവ്യയം ചാഹാവ, എല്ലാം അവ്യയങ്ങളാണ്. സദൃശം തൃഷുലിംഗേഷു സർവാസു ച വിഭക്തിഷു വചനേഷു ച സർവേഷു എന്ന വേദിതതവ്യം. ഇതൊരു അവ്യയത്തിന്റെ നിർവചനം. ഇത് വേദത്തിൽ കൊടുത്തിരിക്കുന്ന ബ്രഹ്മത്തിനെ വിശേഷിപ്പിക്കാനാണെന്നാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം അങ്ങനെയാണല്ലോ, അതിന് ലിംഗവ്യത്യാസമില്ല, വചന വ്യത്യാസമില്ല, വിഭക്തി വ്യത്യാസമില്ല. അതാണ് ബ്രഹ്മം തത്വം. അങ്ങനെയും പറയുന്നുണ്ട്. ഇനി അവ്യയത്തിൽ വരുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയണം. വഷ്ടി ഭാഗുരിരല്ലോപം അവാപ്യോരുപസർഗയോ ആപം ചെയ്വ ഹലന്താന യഥാ വാച നിശ ദിശ. ഭാഗുരി എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ അഭിപ്രായം പറയുകയാണ്. ഭാഗുരി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക അഭിപ്രായമാണ്. വഷ്ടി എന്ന് വെച്ചാൽ ഇച്ഛതി എന്നർത്ഥം. ഭാഗുരിയുടെ ഇതാണ് അഭിപ്രായം. എന്താണ് അവ അപ്പിയോരുപസർഗയോഹോ അല്ലോപം. അപ അപി എന്ന് പറയുന്ന രണ്ട് ഉപസർഗങ്ങൾക്കും അല്ലോപം വരുന്നു. എന്നുവെച്ചാൽ ഈ രണ്ട് ഉപസർഗങ്ങളുടെയും ആദിയിലെ അകാരിൽ ലോപിച്ചു പോകാം. ഭാവിരി പറഞ്ഞതുകൊണ്ട് വികല്പമായി. ഉദാഹരണം എന്താണ്? അപിധാനം. അപി എന്ന് പറയുന്ന അമ്പയമാണ് അതിന്റെ അകാരിൽ ലോപിച്ചത്, അതുകൊണ്ട് പിധാനം എന്നായി. അവഗാഹ. അവ എന്ന് പറയുന്നത് ഉപസർഗമാണ്, അമ്പയുമാണ്. അതിലാദ്യയിൽ അകാരം ലോപിച്ചുകൊണ്ട് എന്തായി? വഗാഹ, ആഴം, കുളിക്കുക എന്നൊക്കെ അർത്ഥം, മുഴുകുക എന്നൊക്കെയുള്ള അർത്ഥം. വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നുകൊണ്ടാണ്, അതാണ് അവഗാഹമായ അറിവ് എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് ആഴത്തിലുള്ള എന്നൊക്കെ അർത്ഥം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഭാവിര് പറഞ്ഞിരിക്കുന്നത്? അവ എന്ന് പറയുന്നതിന്റെയും അപി എന്ന് പറയുന്നതിന്റെയും ആദ്യത്തിൽ അകാരം ലോപിക്കും. അവയിലെ അകാരത്തെ ലോപിച്ചിട്ടാണ് വഗാഹ എന്നായത്. ആ പോയി, അല്ലെങ്കിൽ അവഗാഹ. അപിയിലെ അകാരം ലോപിച്ചിട്ടാണ് പിധാനമായത്, അല്ലെങ്കിൽ അപിധാനം. രണ്ടിടത്തും ഉപസർഗത്തിന് ആദ്യത്തെ അകാരം വികല്പമായി ലോപിച്ചു. അതിങ്ങനെ മറ്റു പദങ്ങളോട് ചേർത്ത് ഉപയോഗിക്കും. ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് രൂപം വരാം. എന്നുവെച്ചാൽ അപി എന്ന് പറയുന്നത് അകാരമില്ല, പി ആയിട്ട് ഉപയോഗിക്കാം. അതാണ് ചുരുക്കം. അത് ഭാഗ്യരി മതപ്രകാരമായതുകൊണ്ട് അത് വികല്പമായി. അപിഹിതം ചിലടത്ത് കവികളൊക്കെ പ്രയോഗിക്കും. അതിന് കുറെ ഉദാഹരണങ്ങൾ വൈമീ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം ഇതിൽ പറയുന്നതാണ്. ഒന്നെന്താണ്? അവാപ്യോരുപസർഗയോഹോ അല്ലോപം ഭാഗുരി വഷ്ടി എന്നാണ്. ഭാഗുരിയുടെ അഭിപ്രായപ്രകാരം അവയുടെയും അപിയുടെയും അകാരം ലോപിക്കുന്നു. പിന്നെ ഭാവിര് പറയുന്ന മറ്റൊരു കാര്യമാണ്, ആപം ചെയ്വ ഹലന്താന. ഹലന്തമായ ശബ്ദങ്ങൾക്ക് ആ പന്ത്യത്തിൽ വരുന്ന സ്ത്രീലിംഗമാവും. ഉദാഹരണം ദിക് ശബ്ദം പ്രാതിപതിയും ദിശ്, അതിന് ആപ്പ് വന്നു കഴിഞ്ഞാൽ എന്താവും? ദിശ എന്ന് പറയുന്നു. അങ്ങനെ വരും. വാക് പ്രാതിപതികം, അതിൽ വാച്ചാണ് പ്രാതിപതികം. വാച്ച, വാച്ച എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വാക് ശബ്ദത്തിന്റെ തൃതിയാണ്. തൃതിയും അങ്ങനെ തന്നെ, വാച്ച എന്ന് തന്നെ. വാച്ച വക്തു മനേഷ് അശക്യം എന്നൊക്കെ പറയുന്നിടത്ത് തൃതിയ തന്നെ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ വാച്ച. വാക്ക് നിശ, രാത്രി നടത്തം, നിശ്, നിശി എന്നെല്ലാം സപ്തമി വരും. പക്ഷെ ഇതല്ല, നിശ. ഇവിടെ എന്താ വന്നിരിക്കുന്നു? അപ്പ് വന്നു. ദൃക്, ദൃശ, അങ്ങനെ കുറെ ശബ്ദങ്ങൾ വരും. അപ്പൊ ഹലന്തതിന് ആപ്പ് വരും, ആബന്ധമാവും. ആപം ചെയ്വ ഹലന്താനാം യഥാ വാജ നിശ ദിശ, അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു ആബന്ധമാക്കി. അപ്പൊ ഭാഗിരിയുടെ പ്രത്യേകത ഇതാണ്, ഉപസർഗത്തിന്റെ ആദ്യ അകാരത്തിന് ലോകം വരും. അതും എല്ലാത്തിൻ്റെ അല്ല, അവ അപ്പി ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു നിയമമാണ്. ഇത് ഏതോ ഒരു ഈ ആചാര്യനെ കുറിച്ച് പാണിനിയൊന്നും പറയുന്നില്ല, ഭാഗുരിയെ കുറിച്ച്. എന്നാൽ ഭാഗുരിയുടേതായ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പാണിനിക്ക് ശേഷം വന്ന പല ആചാര്യന്മാരും ഈ ഭാഗുരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പാണിനി ഭാഗുരിയെ കുറിച്ചൊന്നും പറയുന്നില്ല, ഭാഷ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യവും പറയുന്നില്ല, ഈ ശ്ലോകമില്ല. അതെ, പക്ഷെ വാച്ചാന്ന് ഇവിടെ കണ്ടാലും അങ്ങനെ ധരിക്കരുത്. വാച്ച് ശബ്ദത്തിന്റെ തൃതീയം ഇതുപോലെ ഇരിക്കും. വഷ്ടി ഭാഗുരി ജല്ലോപം അവാപ്യോർ അവ അപ്യോർ ഉപസർഗയോഹോ ആപം ചെയ്വ ഹലന്താന യഥ വാച നിശ ദിശ ദൃശ. ഇങ്ങനെ പല ശബ്ദങ്ങളുണ്ട്. നിശായാം അങ്ങനെ ഉപയോഗിക്കും. എങ്ങനെ ആ ശശ്വത എന്ന് വരും, ശശ്വതൽ ഉപയോഗിച്ച് ശശ്വത എന്ന് വരും. അങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കാറുമുണ്ട് ശശ്വത. പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ പ്രയോഗത്തിലുള്ളത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് കാണിച്ചത്. പ്രയോഗത്തിലില്ലാത്തടത്ത് നമുക്ക് ഏതിനും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കില്ല, ശിഷ്ടന്മാർക്കുണ്ട്. നമ്മളങ്ങനെ ചേർത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിമർശിക്കും, അത് ശരിയല്ലെന്ന് പറയും. അപ്പോൾ എവിടെയെങ്കിലും കാണിക്കണം, ദാ ഇന്ന കാവ്യത്തിലുണ്ടെന്ന് ഉദാഹരണം എടുത്ത് കാണിച്ചാൽ രക്ഷപ്പെടാം. ഏത് നിയമവും പ്രയോഗത്തിലുണ്ടെങ്കിലേ ചെയ്യാവും. നിയമം എന്ന് പറയുന്നത് ശബ്ദത്തിനനുസരിച്ചിട്ടാണ്, നിയമത്തിനനുസരിച്ചല്ല ശബ്ദം, ശബ്ദത്തിനനുസരിച്ചാണ് നിയമം. നിയമത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു വിനോദം, വിനോദത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കാം. ദേവാ ശബ്ദസ്വരൂപാണി നവാധിക ശതം എന്ന് പറഞ്ഞില്ലേ, അസന്ധി അവങ് പൂർവരൂപം, അസന്ധി അവങ് പൂർവരൂപം, ഇതെല്ലാം വെച്ചും കൊണ്ട് നവാധിക ശതം ഉണ്ടാക്കുന്ന ഒരു രസം. പ്രയോഗത്തിലുണ്ടായിട്ടല്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് കാണിക്കാം. അർച്ച ഗതി ഭേദത, അർച്ച പൂജയെന്നും ഗതി അങ്ങനെ ഭേദത്തിൽ അസന്ധി അവൻ പൂർവരൂപി നവാധിക ശതമ്മതം. ഭവാക് ശബ്ദസ്യ രൂപാണി അർച്ച ഗതി ഭേദത അസന്ധി അവൻ പൂർവരൂപി നവാധിക ശതമ്മതം. അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ പ്രയോഗിക്കാൻ, ഭാഷയിൽ പ്രയോഗിക്കാൻ പറ്റത്തില്ല. പറ്റണമെങ്കിൽ ശിഷ്ടപ്രയോഗം വേണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിയമങ്ങൾ ഉപയോഗിച്ച് ആൾക്കാരെല്ലാം അവരവരുടേതായ ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കും. ഒരു സദസ്യ വരുമ്പം ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല, എന്താ പറയുന്നതാണ്, അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അങ്ങനെ ഒരു തകരാറുണ്ട്. അങ്ങനെ അമ്പ്യം കഴിഞ്ഞിരിക്കുകയാണ്. പാണിനി അംഗീകരിക്കുന്നുണ്ടല്ലോ പലതും, അവങ് സ്ഫോടായനസ്യ ലോപശാകല്യസ്യ, പാണിനി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം പാണിനി എത്തിപ്പെടും, പാണിനി അംഗീകരിച്ചതെല്ലാം പാണിനി. ഏത് ഇത് പാണിനീയന്മാര് അംഗീകരിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. പാണിനീയന്മാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പാണിനീയമാവും. ആ പാണിനീയം ഉപയോഗിക്കാമെന്ന് ഉപയോഗിക്കണ്ടെന്ന് രണ്ട് വർഷം. ആ പാണിനി ഉപയോഗിക്കുമ്പോൾ പിന്നെ വേറെ അതിൻ്റെ പ്രമാണം കാണിക്കണം, ഞങ്ങൾ ഇന്ന ആചാര്യൻ പറഞ്ഞത് കൊണ്ടാണ് ഉപയോഗിച്ചത് എന്ന് പറയണം. അവിടെ